നമുക്ക് ഈ മതങ്ങളുടെ ചരിത്രം ഇതിനെ കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. ക്രിസ്തു ഇങ്ങനെ എന്താണ് വന്നു, ക്രിസ്തുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തു ചില ആദർശങ്ങളൊക്കെ പറഞ്ഞു. അത് സ്വർഗസ്ഥനായ പിതാവ്, ആ പിതാവിൽ എല്ലാവരും വിശ്വസിക്കണം, ആ പിതാവിനെ ആരാധിക്കണം, മരണശേഷം സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ അല്ല ഈ ക്രിസ്തുവിൻ്റെ അന്ന് ക്രിസ്തുവിൻ്റെ കൂടെ കൂടിയത് കുറച്ച് ഏറ്റവും നിരക്ഷരരായ, അന്ന് പൊതുവെ നിരക്ഷരതയായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു, മീൻപിടുത്തക്കാരും അവരൊക്കെയാണ്. അവരാണ് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ. അവർ ആ കാലഘട്ടത്തിൽ ക്രിസ്തു ജീവിച്ച്, ക്രിസ്തു മരിച്ചതിന് ശേഷമുള്ളവർ ഇതിനൊക്കെ ഇറങ്ങുന്നു. അവർ ആ കാലഘട്ടത്തിൽ അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി. അപ്പോ അന്ന് ലോകത്ത് പ്രചരിച്ചിരുന്നവർക്ക് വേറെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിരുന്നു. ഓരോ സ്ഥലത്തും പോയിട്ട് അവര് ഇതിനെ പ്രചരിപ്പിച്ചു എന്ന് വെച്ചാൽ ആ പ്രചരണത്തിൽ മിക്കവാറും പത്രോസ് ഉൾപ്പെടെ, പ്രധാന ശിഷ്യ ഉൾപ്പെടെ മിക്കവാറും പേര് ഒന്നുകിൽ കുരിശുമരണം മരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അപ്പൊ അത്രയും പേരുടെ നിരക്ഷരായ അത്രയും പേരുടെ ആ പ്രവർത്തനം കൊണ്ട് അവിശ്വാസം, സു പറഞ്ഞ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ്, അവിശ്വാസം ലോകം മുഴുവൻ പ്രചരിച്ചു. ക്രിസ്തുമതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു ചെറിയ പ്രദേശത്ത് കോലാൻ കുന്നുകളെന്നൊക്കെ പറയും, ആ പ്രദേശത്താണ് ക്രിസ്തു കുറച്ച് സ്ഥലത്ത് നടന്ന്, സ്വന്തം കാലുകൊണ്ട് നടന്നു പോകാൻ പറ്റിയ ഒരു കുറച്ച് സ്ഥലത്ത് നടന്ന് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് ആ ശിഷ്യന്മാരിലൂടെ അടുത്ത തലമുറയിൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി. പിന്നീട് എന്ത് ചെയ്തു, അവർ പല സഭകളാക്കി, 10,000-ക്കണക്കിന് ആൾക്കാർ ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി. പ്രചാരണത്തിന് വേണ്ടി പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസമായിട്ട് മാറി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 700 കോടി ഇത് ഭൂരിപക്ഷം പേര് സ്വീകരിച്ചിരിക്കും, ഭൂരിപക്ഷമല്ല കൂടുതൽ പേര് സ്വീകരിച്ചിരിക്കുന്ന ഒരു വിശ്വാസമായി മാറി. പല പല ബ്രാഞ്ചുകളായി പിരിഞ്ഞു ക്രിസ്തുമത വിശ്വാസം, അത് ഓർത്തഡോക്സ് മുതൽ പെന്തക്കോസ് വരെ പല പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും സ്വർഗസ്ഥനായ പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പോ ക്രിസ്തു പറഞ്ഞ ഉപദേശം ലോകത്താരുടെ കയ്യിലും എത്തിയില്ല, ഒന്നും നടപ്പിലായില്ല എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. അതൊന്നും ലോകം മുഴുവൻ പ്രചരിച്ചു, ഇന്നും പ്രചരിച്ചു. അത് മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 10,000-ക്കണക്കിന് ആൾക്കാർ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. അതാണ് ഇത്രയും പ്രചരിച്ചത്. മനസ്സിലായോ? അതില് കുറെ കാലങ്ങൾ, ക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞ് കുറെ കാലങ്ങൾ ഈ സുവിശേഷകന്മാരായി പോയ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. അവർ മരിക്കാൻ തയ്യാറായി ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി. അവരിതുകൊണ്ട് ജീവിക്കാൻ തയ്യാറായവരല്ല, ഇതുകൊണ്ട് അവർ മരിക്കാൻ തന്നെ തയ്യാറായി. അന്നത്തെ കാലം അതാണ്. പക്ഷെ ലോകം മുഴുവൻ അവർ അവരുടെ സുവിശേഷം ആണ് ഈ ക്രിസ്തു പറഞ്ഞതിനാണ് സുവിശേഷം. അത് ലോകത്തിലെ അങ്ങ് ആഫ്രിക്കയിലെ കാടുകൾ, കൊടും കാടുകളിൽ വരെ മനുഷ്യരെ തിന്നുന്ന മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മനുഷ്യരിടയിൽ തന്നെ പോയി അവര് സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരം വരുത്തി ഒരുപാട് ആൾക്കാർ. അപ്പൊ ക്രിസ്തു പറഞ്ഞൊന്നും ലോകത്ത് നടപ്പിലായില്ല. അതൊക്കെ പിൽക്കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. പ്രത്യേകിച്ച് ഒന്ന് രാജഭരണമാണ്, അതിവിടെ അങ്ങനെയായിരുന്നു. ഇവിടുത്തെ ഓരോ രാജഭരണമായിരിക്കുമ്പോഴത്തേക്ക് രാജാവ് ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും സ്വീകരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തോരും അവർ ആയുധശക്തിയൊക്കെ ഉപയോഗിക്കും. പക്ഷെ അത് അതിൻ്റെ ഒരു ഭാഗം. വേറൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഈ ആയിരക്കണക്കിന് സുവിശേഷകർ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ബലപ്രയോഗവും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, അധികാരവുമുണ്ട്. കാരണം അത് രാജഭരണത്തിന്റെ കാലം 2000 വർഷം മുമ്പാണെന്ന സംഭവം. അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വേറെ ആയിരുന്നു. ഇന്നത്തെ അല്ല, ഗുരു വരുന്നത് ജനാധിപത്യത്തിന്റെ അടുത്താണ് ഗുരു വരുന്നത്. അപ്പോൾ ഗുരുവിന്റെ കാര്യങ്ങൾ അങ്ങനെ അധികാരം ഉപയോഗിച്ചൊന്നും പ്രയോഗിക്കുന്ന ഒരു കാലമല്ല, കാലമൊക്കെ മാറിപ്പോയി. പക്ഷേ അവര് പറയുന്ന ഈ സുവിശേഷം എന്ന് പറയുന്ന അവർക്ക് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റി എന്ന് വിചാരിച്ചാൽ അതിൽ വരുന്ന പോരായ്മകൾ ഇതാണ്. ഇപ്പൊ ക്രിസ്തു പറഞ്ഞതുപോലെ ഉള്ള ആദർശങ്ങൾ അവര് ലോകത്ത് മുഴുവൻ എത്തിച്ചെന്തെന്ന് വെച്ചാൽ വിശ്വാസമാണ്. ക്രിസ്തുവിന്റെ ആദർശം എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഒരിടത്തും അവർക്ക് എത്തിക്കാൻ പറ്റിയില്ല. കാരണം അത് ആദർശം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഓരോ വ്യക്തിയെ സ്വീകരിക്കേണ്ടതാണ്. അത് വ്യക്തി സ്വീകരിക്കാത്തടത്തോളം കാരണം ആദർശം നടപ്പിലാകത്തില്ല. പക്ഷെ ക്രിസ്തു പറഞ്ഞ വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നതാണ് ലോകം മുഴുവൻ തരുന്നത്. പിന്നെ അവിടെ രക്തച്ചൊരിച്ചലുകളും മറ്റ് അധികാരമൊക്കെ വരുന്നത് അത് എല്ലാം പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതൊക്കെ വരും, പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പക്ഷെ അത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആദർശം നടപ്പിലാക്കുക, വിശ്വാസം ജനങ്ങളിലെത്തിക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. വിശ്വാസം ജനങ്ങളിലെത്തി എന്ന് പറഞ്ഞാൽ ഇന്നും ആൾക്കാർ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചപ്പോ ഗുരുവിനെ ഇവിടെ വന്ന് പുഷ്പാഞ്ജലി നടത്തി പോകുന്നവരൊക്കെ എന്താണ്, ഗുരുവിന്റെ ആദർശം സ്വീകരിക്കുന്നവരാണ്. അതുപോലെ ഒരു വിശ്വാസം എന്ത് ചെയ്തു, ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അതാണ് അതിന്റെ നേട്ടം. അപ്പോൾ അത് അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യം. ഇനി ഇസ്ലാം മതം എടുത്തു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മതമാണ് ഇസ്ലാം മതം. അപ്പോ ആ ഇസ്ലാം മത വിശ്വാസത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതാണ് നിരവധി രാജ്യങ്ങൾ അത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതാണ്. ആ വിശ്വാസത്തെ എത്തിച്ചു എന്ന് പറയുന്നതാണ് അവരുടെ വിജയം. അതിനുവേണ്ടി അവർ രാഷ്ട്രീയമായ അധികാരങ്ങളും ബലപ്രയോഗവും വാളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ബലം പ്രയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലൂടെ ആയാലും ശരി, ഇസ്ലാം മത വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ മതമാണ്. അപ്പോൾ അവരൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ പരാജയപ്പെടുന്ന എന്താണ്, പരാജയപ്പെടുന്നത് ഇപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ബലപ്രയോഗമൊക്കെ അവർ അംഗീകരിക്കുന്നതാണ്, നബി അവർ അംഗീകരിച്ച കാര്യമാണ്, അത് പ്രചരിക്കുന്നു, അത് പരാജയം എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ക്രിസ്തു പ്രചരിപ്പിച്ചത്, അഹിംസ, അതൊന്നും നടപ്പിലായില്ല. പക്ഷെ വിശ്വാസം നടപ്പിലായി. അപ്പോ അവരൊക്കെ പരാജയപ്പെട്ട് ഗുരു വിജയിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമാണ്. അപ്പൊ ഗുരു ഇങ്ങനെ എന്താണ് ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ആശയമൊക്കെ പറഞ്ഞു, അത് ശരി തന്നെയാണ്. പക്ഷേ ആശയത്തെ ഈ ലോകത്ത് ഇപ്പൊ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ഒക്കെ സ്വീകരിക്കുന്നത് പോലെ ഈ ഒരാശയത്തെ ലോകത്ത് എത്ര പേര് സ്വീകരിക്കുന്നു? എന്നൊക്കെ ചോദിച്ചാൽ വളരെ കുറവാണ് അതൊക്കെ സ്വീകരിക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷ മതമായ ക്രിസ്തു മതക്കാർ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ മതം ക്രിസ്തു മതമാണ്. രണ്ടാമത് വരുന്ന ഇസ്ലാം മതം അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ മതം ഇസ്ലാം മതമാണ്. അപ്പൊ ഈ മതങ്ങളുടെ അവർ പരസ്പരം മത്സരിക്കുന്നവരാണ്, പരസ്പരം യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പൊ ഗുരുവിന്റെ ആശയം സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ സ്വീകരിക്കട്ടോ. പിന്നെ ഗുരു വിജയിച്ചു എന്ന് പറയുന്നത് എന്താണോ, ഇവിടുത്തെ ഒരു സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള നിലയ്ക്ക് അതും ഗുരുവിന്റെ പ്രവർത്തനം എവിടെയായിരുന്നു, വളരെ ചുരുങ്ങിയൊരു സ്ഥലത്താണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അത് പോയി കഴിഞ്ഞു, ഈ അടുത്ത കാലത്താണ് അവിടേക്കുള്ള ഒരു ഗുരുവിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അത് ഗുരുവിന്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞല്ല, ഇപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലൂടെ അറിഞ്ഞതുപോലല്ല. അത് യു പിയിലോ ബീഹാറിലോ ഒക്കെ ഇന്ന് ഗുരുവിനെ അറിയുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലൂടെ അറിയുന്നു. രാഷ്ട്രീയമായി എന്താണ് അവിടുത്തെ ഈ പിന്നോക്ക രാഷ്ട്രീയം, അത് അവരൊരു ഐക്കണായി ഗുരുവിനെ കൂടെ അവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരാളുണ്ട് ആ രീതിയിൽ അറിയുന്നതല്ലാതെ ഇന്ത്യയിൽ പോലും ഗുരുവിന് അങ്ങനെ ഒരു പ്രചാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവര് രാഷ്ട്രീയമായി അവതരിപ്പിക്കുമ്പോൾ പോലും ഗുരുവിന്റെ ആശയങ്ങളൊന്നും അവരവിടെ വ്യക്തമായി പറയുന്നില്ല. അതുകൊണ്ട് ഒരു ജാതി വരുമോ ഒരു ദൈവം എന്നുള്ളതിന്റെ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ അവർക്കറിയത്തില്ല. അവർ പറയുന്നത് അവരിത്രേ മനസ്സിലാക്കുന്നുള്ളൂ, അവിടെയുള്ള വടക്കേ ഇന്ത്യയിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, അതുപോലെ ഇവിടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാള്, അവരെ ഉയർത്തിയ ഒരാള്, ആ രീതിയിലേ അവർക്കറിയാവൂ. പിന്നെ ഗുരുവിന് ഇന്ത്യയിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ജിഷ്യന്മാരുടെ പ്രവർത്തനമൊന്നും കൊണ്ടല്ല, അംഗീകാരം കിട്ടുന്നത് ഈ പറയുന്ന രാഷ്ട്രീയമായ ഒരു പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാം രാഷ്ട്രീയ ശക്തിയായി മാറിയപ്പോൾ ആ അതിന്റെയൊക്കെ ഒരു ഐക്കണായിട്ടാണ് ഗുരുവിന് രാഷ്ട്രീയമായ ഒരു അംഗീകാരം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായത്. കേരളത്തിൽ ഗുരുവിന് ഒരു അംഗീകാരം ഉണ്ടാകും, കാരണം ഇവിടുത്തെ പ്രബലമായ ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അംഗീകരിച്ചുകൊണ്ടാണ്. ഈ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പലതുമൊക്കെ പറയുമെങ്കിലും അതിന്റെ വാസ്തവം അതാണ് ഗുരുവിനെ അംഗീകരിച്ചത്, ഒരു പ്രബല സമുദായത്തിന്റെ ആത്മീയ നേതാവ്. ആ ഒരു പ്രാധാന്യം കൊടുത്തപ്പോഴാണ് കേരളത്തിൽ ഗുരുവിനെ മറ്റുള്ളവർ അംഗീകരിക്കാൻ തുടങ്ങിയത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. ഇപ്പൊ ആർക്കെങ്കിലും അംഗീകാരം കിട്ടണമെങ്കിൽ രാഷ്ട്രീയക്കാർ അംഗീകരിക്കും. അപ്പോ അവരൊക്കെ പരാജയപ്പെട്ടടുത്ത് ഗുരു വിജയിച്ചു എന്നൊക്കെ പറയുന്നു, ഇത് കാര്യമൊന്നുമില്ല. ഗുരു എന്താണ്, ഗുരു പ്രവർത്തിച്ച ഒരു മണ്ഡലത്തിൽ, അത് വളരെ ഒരു പരിമിതമായ മണ്ഡലമാണ്, ആ മണ്ഡലത്തിൽ ഗുരു വിജയിച്ചു അത്രേ. അത് അതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെ പോലെയുള്ള പ്രവർത്തന അവരുടെ മണ്ഡലത്തിന്റെ വ്യാപ്തി ക്രിസ്തുവിന്റെയോ അല്ലെങ്കിൽ നബിയുടെയോ അല്ലെങ്കിൽ എന്തിനു ബുദ്ധന്റെയോ ഒന്നും ആ പ്രവർത്തന മണ്ഡലത്തിന്റെ ആ വ്യാപ്തി. അങ്ങനെ ഗുരുവിന്റെ സന്ദേശങ്ങളൊന്നും മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഗുരുവിന്റെ അനുയായികൾക്കും കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തതിനൊരു പ്രധാനമായ കാരണവും എന്താണ്, ഗുരുവിനെ ഒരു സമുദായത്തിന്റെ ഐക്യനായി അവതരിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ അവതരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ സ്വാഭാവികമായിട്ടും ഗുരുവിൽ നിന്നകന്നു. അങ്ങനെ പിൽക്കാലത്ത് അവതരിപ്പിച്ചതുകൊണ്ടാണ് മറ്റുള്ളവർ അകന്നത്. ഗുരുദാനം പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി, ഗാന്ധിയെ ഈ സ്വാതന്ത്ര്യ സമരകാലത്തും പിൽക്കാലത്തും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നു. അതിന് ഒരു സ്റ്റേറ്റിന്റെ വ്യത്യാസമുണ്ട്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നു. അപ്പൊ ഗാന്ധി ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവായിട്ട് അല്ല ആരും കാണുന്നത്, രാഷ്ട്രപിതാവ് എന്നുള്ളതാണ്. അപ്പൊ ഗുരു എന്ന് പറയുന്ന ഗുരുവിന്റെ ഒരു പടം കാണുകയോ അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതമോ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ഇന്ന് സമൂഹം കാണും. ഇത് വാസ്തവമാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ആരും സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മനസ്സിലായി? പറയുന്നത് എന്താണ്, ഒരു സമുദായത്തിന്റെ ഗുരു ആ രീതിയിലേ കാണത്തുള്ളൂ. അതിനപ്പുറം എന്താണ്, ഗുരുവിന്റെ കാഴ്ചപ്പാടായിരുന്നില്ല ആൾക്കാർ കാണുന്ന കാര്യം പറയാം. അപ്പോൾ അതിനപ്പുറം ഗുരുവിനെ അവതരിപ്പിക്കാൻ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണെന്നൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ കേരളത്തിൽ ഈ മലയാള ഭാഷയിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും ആൾക്കാർ. പിന്നെ ഇനി കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലാ ലോകത്തെവിടെ പോയി നോക്കുക, എവിടെയെങ്കിലും ഗുരുവിന്റെ പടം വയ്ക്കുകയോ ഗുരുവിന്റെ ആദർശം പറയുകയോ ആരാധിക്കുകയോ ചെയ്യുന്നെങ്കിൽ ആരായിരിക്കും? ആ നാട്ടുകാർ ആരെങ്കിലും കാണും? ഇതൊക്കെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ഈഴവ സമുദായത്തിൽ പെട്ടിട്ടുള്ളവർ എവിടെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ഗുരുവിനെ ആരാധിക്കും. അല്ലാതെ ആ നാട്ടുകാരോ ആ ജനങ്ങളോ അതുപോലെ ഗുരുവിനെ ഉൾക്കൊള്ളുകയോ അങ്ങനെയൊന്നും. ഉദാഹരണം പറഞ്ഞപ്പോ മാർസിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് പേരുണ്ട് ലോകം മുഴുവൻ. അത് ഇപ്പോ മാർസ് എന്താണ്, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേരിലോ ഒരു രാജ്യത്തിന്റെ പേരിലോ അല്ല അറിയപ്പെടുന്നു. റഷ്യയിലും മാർസിന് അനുയായികളുണ്ട്, ചൈനയിലുണ്ട്, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ട്, ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു ദേശത്തിന്റെ പേരിലോ അല്ല മാർസിനെ ആൾക്കാർ കാണുന്നു. അതുപോലെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഗുരുവിന് ഇതുവരെയും വന്നിട്ടില്ല. അത് ഗുരുവിന്റെ ആശയങ്ങളുടെ പോരായ്മയല്ല, ഗുരുവിനെ ഗുരുവിന്റെ വിശ്വാസികളും ഗുരുവിന്റെ ശിഷ്യന്മാരും ഒക്കെ ഗുരുവിനെ അവതരിപ്പിച്ചതിലും എന്ന പോരായ്മയാണ് എന്നേ പറയാൻ പറ്റും. അപ്പൊ പിന്നെ ഗുരു വിജയിച്ചു ബാക്കിയുള്ളവർ പരാജയപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്ന വെറും അബദ്ധമാണ്. വിശ്വാസം ഇതുമായിട്ടൊക്കെ എന്താ, ഇപ്പൊ മാർസ് എന്താണ് ദൈവമായിട്ട് വിശ്വസിച്ചിട്ടാണ് മാർസിന്റെ ആദർശം ലോകം മുഴുവൻ പറഞ്ഞത്? അതൊരു വിശ്വാസമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. മാർസിനെ മാർസിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നതിനെ സ്വീകരിക്കുന്നു, വലിയ ജനവിഭാഗങ്ങൾ അതൊക്കെ സ്വീകരിക്കുന്നു. അത് മാർസിനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, ആ ആശയത്തെ സ്വീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും പലതരത്തിൽ ലോകത്തിന്റെ പല ഭാഗത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിലും വന്നു, അത് ചിലയിടത്തൊക്കെ പരാജയപ്പെട്ടു, ചിലയിടത്ത് വിജയിക്കുന്നു, അതിലെല്ലാം ഉണ്ട്. എന്നാലും അത് ആ ആശയത്തെ സ്വീകരിക്കുന്നത് മാർസിനെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വ്യക്തമായി കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആളായി കണ്ടിട്ടല്ല. അപ്പോ ഗുരുവിന്റെ എന്താണ് ആദർശങ്ങൾ പ്രചരിച്ച് നടത്തു വരുന്ന നമ്മൾ വെറുതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ തീർത്ഥാടനത്തിന് ആൾക്കാർ ഒന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ട് മാത്രം ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തരുത്. നമ്മൾ ചിന്തിച്ചു പോകണം എന്താ വാസ്തവത്തിൽ സംഭവിച്ചതെന്ന്. കേരളത്തിന്റെ ബാക്കി ലോകം മുഴുവൻ പോട്ടെ, കേരളത്തിന്റെ തന്നെ ഒരു ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഈഴവരെ ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കും, നായന്മാരോ സ്വീകരിക്കും. അപ്പൊ അവിടെ തന്നെ പോയില്ലേ, അവരിൽ ചില വ്യക്തികൾ അംഗീകരിക്കും ഗുരുവിനെ. പക്ഷെ ഒരു കേരള സമൂഹം തന്നെ ക്രിസ്ത്യാനികൾ ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കും. നിങ്ങളാരെങ്കിലും വിളിച്ച് വണ്ടിക്കൂരി എടുത്ത കൂടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോകും, മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇവര് പറഞ്ഞ ആശയമൊക്കെ ഒരു ഇത് തന്നെയാണ്. ബ്രാഹ്മണൻ സ്വീകരിക്കും ഇവിടുത്തെ ഓരോ എന്തിന്, അത് പോട്ടെ, മറ്റ് വരുന്ന ദളിത് വിഭാഗങ്ങൾ അവരാരും അങ്ങനെ അംഗീകരിക്കില്ല. അവരുടെ ഗുരുവായി. അതായത് ഇപ്പോ എന്താണ് നമ്മുടെ ദൈവമുണ്ടല്ലോ അയ്യങ്കാളിയെ പൊഴുകി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നവര് അതുപോലെ ഗുരുവിനെ അംഗീകരിക്കില്ല. ഞങ്ങളുടെ നേതാവ് അയ്യങ്കാളിനെ പറയാം. പ്രത്യക്ഷ രക്ഷാസഭയ്ക്ക് ഒരു ഗുരുവുണ്ട്, അതിന് ആ ഗുരുവിനെ അവർ അംഗീകരിക്കും, അല്ലാതെ ഗുരുവിനെ അംഗീകരിക്കും. അപ്പൊ പിന്നെ ഗുരു വിജയിച്ചു ബാക്കിയുള്ളവർക്ക് പരാജയപ്പെട്ടൊക്കെ നമ്മൾ ഈ തീർത്ഥാടന പ്രസംഗം കേട്ട് പറയുന്നത് അതിലർത്ഥമൊന്നും. പക്ഷെ ഗുരുവിന്റെ ആശയം ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ അത് ഈ ആശയങ്ങളൊന്നും പ്രാവർത്തികമായില്ല എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ആശയം പ്രാവർത്തികമായിട്ടില്ല എന്നേ പറയാൻ പറ്റും. പിന്നെ ഗുരുവിനെ ഇപ്പോ ഇങ്ങനെ ഒരു ഐക്കണായി കാണിക്കുന്നത് ഒരു സമുദായ ശക്തിയുടെ അടയാളമായിട്ടാണ്. അങ്ങനെയാണ് ഗുരുവിനെ പ്രദർശിപ്പിക്കുന്നത്. അതിപ്പോ ചട്ടമ്പിസ്വാമിയെ നായന്മാർ കാണിക്കും പോലെയുള്ളു. ഇതൊക്കെ എന്താണ് സാമുദായികമായ വേർതിരിവിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. എവിടെയെങ്കിലും നിങ്ങളൊരു വെടിച്ചെന്ന് ചട്ടമ്പിസ്വാമിയുടെ പടങ്ങളുടെ മനസ്സിലാക്കുന്നു, ഇവൻ ഞങ്ങളുടെ ആളല്ല. എവിടെയെങ്കിലും ചെന്നൊരു ഗുരുവിന്റെ പടങ്ങളുടെ മനസ്സിലാക്കുന്നു, ഇവൻ നമ്മുടെ ആളു തന്നെ. ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത്. ആണോ അല്ലേ? പിന്നെ നമ്മള് വാസ്തവം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാരെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. EMS എന്ന് ആദ്യം പറയുന്നതിൽ അർത്ഥമൊന്നും അതൊക്കെ ചില കാര്യങ്ങൾ അവരുടെ രാഷ്ട്രീയമായി ചില നിലപാട് സ്വീകരിച്ചു എന്നുള്ളത്. ഇതിനൊന്നും EMSനെ പറഞ്ഞിട്ടൊന്നും യാതൊരു ഭൂപരിഷ്കരണം ഗുരുവിനുമായിട്ട് എന്താ പറയുക? ഭൂപരിഷ്കരണം എന്തോന്ന് ഇതെന്തോ അതിനൊന്നും കാര്യമില്ല. ഭൂപരിഷ്കരണം കൊണ്ടൊന്നും EMSന്റെ ഗൗരിയമ്മയാണ്. എന്താ പറയുന്നത്? പറയുന്ന ബന്ധം പരസ്പര ബന്ധമില്ലാത്ത കാര്യം ഇങ്ങനെ EMS രാഷ്ട്രീയത്തെ വിശദീകരിക്കുമ്പോഴത്തേക്ക് അവര് പുള്ളിയുടെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് ഗുരുവിനെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കും ആരും വിമർശിക്കാമല്ലോ. അതേസമയം ഗുരുവിനെ സ്തുതിച്ചിട്ടുണ്ട്. രണ്ടും നമ്മൾ കാണണം. EMS ഗുരുവിന്റെ മഹത്വവും പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനെ വിമർശിച്ചിട്ടുണ്ട്. രണ്ടും ഉണ്ട്, അല്ലാതെ വിമർശിക്കുക മാത്രമല്ല. ഇത് ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയൊന്നുമല്ല, അതൊക്കെ അവരുടെ രാഷ്ട്രീയം. മാക്സ് ഇത് വല്ലതും വായിച്ചോ പഠിച്ചിട്ടുണ്ടോ? മാനസികമൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? EMSന്റെ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ? അത് ഈ പറയുന്നുണ്ട്. ഈ പ്രസംഗം കേട്ടവരൊന്നും പറയും. എന്ത് കാര്യം? ആര് എന്താ ഈ പറയുന്നത്? ഏത് പത്രത്തിൽ മയക്കുമരുന്നാണെന്ന് കാർൽ മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ EMS പറയും. ഇങ്ങനെയൊന്നും മാർക്സ് പറഞ്ഞിട്ടില്ല. മാർക്സ് വായിക്കാത്തവർ പറയുന്നു മതം മയക്കുമരുന്നാണ് എന്ന് കാർൽ മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അബദ്ധം പറയാതെ അവരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാണിക്കും. ഏതെങ്കിലും മാർക്സ് അറിയാമെന്നുള്ള മാർക്സം പഠിച്ചവരോട് ചോദിച്ചു മതം മയക്കുമരുന്നാണ് കാർൽ മാർക്സ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുവരെ അത് രാഷ്ട്രീയമായി ഓരോരുത്തർ ഓരോ നിലപാടെടുക്കുമ്പം അവർ തിരിച്ചു മറിച്ചൊക്കെ പറയും. അതവരുടെ രാഷ്ട്രീയമായ നിലവിൽ ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല. ഗുരു സ്വയം ഗുരുവിന്റെ കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താണ് അത് ഗുരുവിനെ തന്നെ പ്രചരിപ്പിക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യന്റെ മാർസിസം പ്രചരിച്ചതൊക്കെ ലോകത്ത് വിപ്ലവം നടപ്പിലാക്കിയത് പിൽക്കാലത്താണ്, മാർസിന് ശേഷമാണ്. അപ്പോ അതുപോലെ ഗുരുവിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ രീതിയിൽ ശിഷ്യന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ ശ്രമിച്ചവർ അതൊക്കെ പരാജയപ്പെട്ടു, അത്രയേ ഉള്ളൂ. അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പല കാരണങ്ങളും കാണാം. അതിപ്പോ അവരുടെ കഴിയാത്തവരുടെ കുറ്റമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നു, കഴിഞ്ഞില്ല. പ്രത്യേക പല സാഹചര്യങ്ങളും അവന് കാരണമായിരിക്കും. അതൊക്കെ മറ്റുള്ളവരെ പരാജയപ്പെട്ട് ഗുരു വിജയിച്ചു എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. ഗുരു എന്താണ് പ്രവർത്തിച്ച ഒരു മണ്ഡലത്തിൽ ഗുരു ഒരുപാട് വിജയം നേടി, അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർ പ്രവർത്തിച്ച മണ്ഡലത്തിൽ അവരും വിജയം നേടി. ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തിയിട്ട് ഗുരു ആണ് ഫസ്റ്റ് റാങ്ക് എന്നും പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല. ഗുരു പ്രവർത്തിച്ചത് വിജയം നേടി എന്ന് പറയുന്നത് അന്നത്തെ അവശത അനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ച ജനങ്ങളുടെ അവശതയെ മാറ്റുന്നതിന് വേണ്ടി ഉള്ള ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ. ഗുരു ജീവിച്ചിരിക്കുക തന്നെ അത് വളരെയധികം വിജയിച്ചു. അത് അവിടെയാണ് ഗുരു വിജയിച്ചത്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഗുരുവിന്റെ വിജയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഗുരു എവിടെ പ്രവർത്തിച്ചോ അവിടെ ഗുരുവിന് വിജയിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആ അവശതയെ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗുരു, അത് ഗുരുവിന്റെ ജീവിതത്തിൽ തന്നെ അത് കാണാനും വളർച്ചയൊക്കെ കാണാനും ഗുരുവിന് പറ്റും. അതാണ് ഗുരുവിന്റെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രവർത്തനങ്ങളെല്ലാം ഗുരു എവിടെ പ്രവർത്തിച്ചോ അവിടെ അത് ഒതുങ്ങിപ്പോയി, അതാണ് പ്രശ്നം. അത് പിന്നെ മുന്നോട്ട് ഒരു തരത്തിലും കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. ഗുരു എവിടെ പ്രവർത്തിച്ചോ അത് അവിടെ അങ്ങ് ഒതുങ്ങി. നമുക്കതിനെ വേറെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവരെക്കാളൊക്കെ ഗുരു വിജയിച്ചു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതിനെ വേണമെങ്കിൽ പറയാം ഒരു ചരിത്രപരമായ ചില പ്രത്യേകതകളെന്നേ പറയാൻ പറ്റൂ. കേരളത്തിന്റെ അന്നത്തെ ചരിത്രം അതായിരുന്നു. അപ്പൊ ഗുരുവിന് അത്രയൊക്കെ ചെയ്യാൻ പറ്റി, അതൊരു വലിയ വിജയം തന്നെയാണ്. അതിനെ കുറച്ച് കാണുകയല്ല, നമ്മൾ വേറൊന്നുമായിട്ട് തന്നെ താരതമ്യം ചെയ്യരുത്. ഗുരുവിന്റെ ആശയപ്രചരണവുമായി ബന്ധപ്പെട്ടാണല്ലോ വിദ്യാഭ്യാസവും മറ്റ് സാമൂഹിക മാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടെ ഉണ്ടാക്കി വിഷമമായി കുറച്ചതോടൊപ്പം തന്നെ ഗുരുവും ഗുരുവിന്റെ ആശയങ്ങളെ വിവരിപ്പിക്കാൻ ശിഷ്യ സംഘത്തെ ഏർപ്പെടാറുണ്ട്. ക്രിസ്ത്യാനികൾ ഇവിടെ വന്നിട്ട് പള്ളികളുണ്ടാക്കിയും അതിനോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് കണ്ടാണ് ആ വഴി ഗുരുവും പിന്തുടർന്നത്. അതിന് മാർഗദർശികളായിരുന്നു ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗുരു രംഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ക്ഷേത്രവും അമ്പലവും പള്ളിയും പള്ളിക്കൂടത്തിനും പോലും അമ്പലവും പള്ളിക്കൂടവും ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിലെ വസ്തുതകളാണ്. ഇത് ഗുരു തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മാറ്റമൊക്കെ വരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരുകൂടെ കൊണ്ടുവന്നു? പാതിരിമാർ. അവരാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോ ഗുരു ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. അതിനെ കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും പറയേണ്ട കാര്യം. അത് ഇപ്പൊ ഗുരു എന്താണ് വ്യവസായം, എന്താണ് വ്യവസായം ചെയ്യണം എന്ന് പറഞ്ഞു. അത് കുറെ പേര് സ്വീകരിച്ചു. അവർ വ്യവസായം ചെയ്തു, അവർ അഭിവൃദ്ധിയെ പ്രാപിച്ചു. അതൊക്കെയുള്ള സമൂഹത്തിന് മാറ്റം വരുത്തി എന്ന് പറയും. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. വന്ന് പാതിരിമാര് വന്ന് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞ് അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് കഴിയുന്നതും ഇവിടത്തെ ഇവിടെയുള്ള ജാതികളെയൊക്കെ അവരുടെ കൂട്ടത്തിൽ ചേർത്തു. അതിനാണ് അവര് പ്രവർത്തിച്ചത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുമ്പോൾ മതത്തിൽ ആളെ കൂട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അവര് അവിടുന്ന് വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനിയിലും കൊണ്ടല്ല വന്നു, ഇവിടെ വന്ന് ക്രിസ്ത്യാനികളും ഉണ്ടാക്കി. അവര് മതമൊക്കെ പഠിപ്പിച്ച് അവരെ ക്രിസ്ത്യാനികളാക്കി. കുറെ പേരായില്ല, കുറെ പേരാക്കി. പിന്നെ അവര് എന്താണ് പബ്ലിക് സ്കൂളുകൾ ഉണ്ടാക്കി. ആ പബ്ലിക് സ്കൂളുകളിൽ അങ്ങനെയൊക്കെ വന്നു. അപ്പോ ആ ഒരു വഴിക്ക് ഗുരുവും കുറെ പ്രവർത്തിച്ചു. വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ സ്വയം നടത്തി, വ്യവസായം നടത്താൻ മറ്റുള്ളവർ ആവശ്യപ്പെട്ടു. അപ്പോ സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടായി. അതുകൊണ്ട് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി. അത് സംഭവിച്ചു. ഇതൊക്കെ കണ്ടപ്പം എന്താണ് ഓരോ ജാതികൾക്കും ഇതുപോലെ സംഘടിക്കണമെന്ന്, ഇതുപോലെ വളരണമെന്നും ഒരു ആവേശം ഉണ്ടായി. അപ്പോൾ അതിനൊരു പ്രേരണ ഗുരുവിൽ നിന്നുണ്ടായി. അപ്പോൾ എല്ലാ ജാതികളും മത്സരിച്ച് മത്സരിച്ച് തന്നെ സംഘടിക്കാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അവരും തുടങ്ങി. അതുകൊണ്ടാണ് ഗുരു എസ് എൻ ഡി പി ഉണ്ടായി കഴിഞ്ഞപ്പം എൻ എസ് എസ് ഉണ്ടായി. അപ്പൊ സംഘടിക്കുന്നതുകൊണ്ട് സമുദായത്തിന് ഗുണമുണ്ടെന്ന് കണ്ടപ്പോൾ അവരെ സമുദായം സംഘടിച്ചു. ഒലയ സമുദായം സംഘടിച്ചു. ഓരോ സമുദായങ്ങളും സംഘടിക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലാതെ സംഘടിക്കാൻ വഴിയില്ല. മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. ജാതി വിട്ടെന്ന് മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിൽ കേരളത്തില് ഈ പറഞ്ഞതുപോലെ വലിയ എന്താണ് ഒരു പ്രേരണാശക്തിയായിരുന്നു ഗുരു. അതൊക്കെ ശരിയാണ്. മറ്റുള്ളവർക്ക് ഉപകരിച്ചു. ഈഴവർക്ക് മാത്രമല്ല മറ്റ് ജാതികൾക്കും അത് ഉപകരിച്ചു. അതൊക്കെ ശരിയെന്നു. എന്ന് വിചാരിച്ച് നമുക്ക് ഇസ്ലാം മതത്തോടോ ക്രിസ്തു മതത്തോടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റും. പിന്നെ ഗുരുവിന്റെ ആദർശത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഗുരുജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും എന്താണ്. ക്രിസ്തു പറഞ്ഞാൽ എന്താണ്? സ്വർഗസ്ഥനായ പിതാവിനെ ആരാധിക്കണം. ക്രിസ്ത്യാനികളെല്ലാം അത് ചെയ്യുന്നുണ്ട്. വേറെ ആദർശവും സ്വീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ്, മുസ്ലിങ്ങൾ നബി എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ല. ഇത് മുഴുവൻ മുസ്ലിങ്ങളും ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. ഉണ്ടോ രണ്ടു? അതായത് അവരുടെ വിജയം എന്ന് പറയുന്ന അവിടെയാണ്. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയുന്ന സ്വീകരിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. ഗുരു പറഞ്ഞ ഒരു ആശയം പറയുക, ഒരാശയം. ഗുരുവിന്റെ അനുയായികളെല്ലാം സ്വീകരിക്കുന്ന ഏതാശയം പറയാം? അതാരംഗീകരിക്കുന്നു? അതറിയ ആൾക്കാർക്ക് ഇതാരംഗീകരിക്കുന്നു? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം. ഇത് സന്ദേശങ്ങളായി സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രചരിച്ചു. അത് ശരിയാണ്. പിന്നെ പ്രായോഗികമായി ഒരു നിർദ്ദേശ കാര്യങ്ങൾ എന്താണ്? അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പള്ളിക്കൂടത്തിൽ പോകണം, പഠിക്കണം. അതൊക്കെ ജനങ്ങൾ, കാരണം അത് ഭൗതികമായ കാര്യങ്ങളാണ്. വ്യവസായം ചെയ്യണം ഭൗതികമായ കാര്യമാണ്. ഈ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു നിർദ്ദേശ കാര്യങ്ങളൊക്കെ ജനങ്ങൾ സ്വീകരിച്ച് ശരിയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഇതുപോലെ ആത്മീയമായ ഇപ്പം ഗുരുവിന്റെ വിശ്വാസികൾ ഗുരുവിനെ അവതരിപ്പിച്ചതിനുള്ള പോരായ്മയാണെന്ന് അടിവരായിട്ട് പറഞ്ഞു. അതേപോലെ ഒരു മിഷനറി പ്രവർത്തനം ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗത്തും മുസ്ലിം മതത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പം ഗുരുവിന്റെ ഭാഗത്തും അങ്ങനെ ഒരു മിഷനറി പ്രവർത്തനം ശക്തമായി വന്നില്ല എന്നുള്ളതാണ് അവസരം. അല്ല, ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്താണ് കൊറേ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഗുരു ഒരുപാട് പ്രവർത്തിച്ചു, വളരെ വളരെ പ്രവർത്തിച്ചു. ഗുരുവിനും ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുപയോഗിച്ച് പ്രവർത്തിച്ചു, ഗ്രഹസ്ഥ ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരിലൂടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് ഒരു ചെറിയ പരിധിയിൽ ഒതുങ്ങിപ്പോയി. അതൊന്നുമല്ല, ഒരു ചെറിയ പരിധിയിൽ ഒതുങ്ങിപ്പോയി. അതിന് ഒരു ഈ പറയുന്നത് പോലെ എല്ലാരും പറയുന്ന പോലെ വിശ്വഗുരുവാണ് അങ്ങനെയൊക്കെ ഈ പറയുന്നത് പോലെയൊന്നും അത് ഫലവത്തായില്ല, ലോകത്തൊന്നും അത് പ്രചരിച്ചില്ല. കേരളത്തിൽ പോലും അത് അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഗുരുവിന്റെ പക്ഷത്ത് ഒരു കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഗുരുവിന്റെ വിശേഷം എന്തോ അത് പ്രവർത്തിപ്പിക്കാണില്ല. അത് അതുമൊക്കെ ഒരു ഒരു പ്രശ്നമായിരിക്കാം, കേസുകളും വഴക്കുകളും പരസ്പരമുള്ള അടികളും. ഗുരുവിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വളരെയധികം പാടുപെട്ട് പ്രവർത്തിച്ചു, ലോകമെമ്പാടും പ്രവർത്തിച്ചത് എന്നതുപോലെ സിസ്റ്റം ഇവിടെ ഈ ഗുരുവിന്റെ ആശയങ്ങളൊക്കെ ഇല്ലാഞ്ഞുകൊണ്ടാണ്. എന്താ വിവേകാനന്ദ സ്വാമി എന്നും അങ്ങനെ ഒരു എന്താണ്, വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു വേദാന്തത്തിന്റെ പ്രചാരകൻ എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പല സ്ഥലത്തും പോയി പ്രസംഗിച്ചു. അതൊരു എന്താണ്, ഒരു താൽക്കാലികമായ ഒരു ഇവിടെ പ്രചരിച്ചിരുന്ന വേദാന്തത്തെ പ്രസംഗിച്ചു. പ്രസംഗിച്ച സ്ഥലത്ത് കുറച്ച് ആള് കൂടി എന്നുള്ളതല്ല, അതിനൊന്നും വലിയ കാര്യമായ സ്വാധീനമൊന്നും ലോകത്തിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതും സംഭവിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി ഒരു വ്യക്തിയെ, ഒരു വ്യക്തിയെ കുറിച്ച് ആകൃഷ്ടരായി. അതൊക്കെ എന്തോന്നു, ഇപ്പം റിലയൻസിന് ബ്രാഞ്ച് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, അതുപോലെയൊക്കെ ഉള്ളു. കുറെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, അതൊക്കെ വിരലിൽ എണ്ണാവുന്നുള്ള ആൾക്കാർ സ്വാധീനിച്ചു. അത്രയേ ഇന്നും അത്രയൊക്കെ നടക്കുന്നു. വേദാന്തം പ്രസംഗിച്ചു, അതിലിഷ്ടപ്പെട്ട കുറച്ച് പേര് ഒരു ചെറുത് 100-100 അനുയായികൾ ഉണ്ടായി എന്ന് വിചാരിച്ചു. അതുകൊണ്ടെന്താ പ്രത്യേകത, അതൊന്നും കാര്യമൊന്നുമില്ല. ഗുരുവിന്റെ അത്ര പോലും ഒന്നും പ്രവർത്തിക്കാൻ വിവേകാനന്ദ സ്വാമിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഗുരു ഇവിടെ മനുഷ്യരിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ 100-ൽ ഒരംശം പോലും വിവേകാനന്ദ സ്വാമിക്കൊന്നും ചെലുത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു പരിവർത്തനം വരുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. സ്വാമി കുറച്ച് പ്രസംഗിച്ചു, ബുദ്ധിയുള്ള കുറച്ച് പേരത് കേട്ടു, അത്രയാണ്. ഇതുപോലെ ഒന്നും നടന്നില്ല. രാമകൃഷ്ണ മഠവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ന് മാറു വായിക്കാൻ കഴിയാത്തവർക്ക് മാറു വായിക്കാൻ, അല്ലെങ്കിൽ മുന്നേറ്റ ആൾക്കാരെ ഒരുമിച്ച് സ്വീകരിക്കാനും പഠിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ അന്ന് ദിവസത്തെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അത് ഗുരുവിനെ പോലെ ഒരു സ്വാധീനം ഒന്നും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തില് അവർ വന്ന് പ്രവർത്തിച്ചപ്പോഴാണ്. അതായത് അത് രാമകൃഷ്ണദേവന്റെ ഒരു ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമി കേരളത്തിൽ വന്നു. അപ്പൊ ഗുരു ഇവിടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവരും ഇപ്പോൾ പന്തി ഭോജനം പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇടപെട്ടു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം അതിലൊന്നും വലിയ ഇതുണ്ടാക്കിയില്ല. കാരണം അതിലൊക്കെ ചെയ്തത് ഗുരുവും ഗുരുവിന്റെ ശിഷ്യന്മാരുമാണ് കേരളത്തിൽ മാറ്റം വരുത്തി. അല്ല, അവരൊക്കെ എന്താ ചെയ്യുന്നത്, എവിടെയെങ്കിലും വന്ന് ഒരു മഠം സ്ഥാപിച്ച് അവിടെ ഇരുന്ന് അവിടെ കുറച്ചുപേരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. ഈ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ഗുരുവിനെ പോലെയൊന്നും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കേരളത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഗുരുവിനെ പോലെ ഒരു സ്വാധീനം ആരും ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എല്ലാ തരത്തിലും ഈ കേരളത്തിന്റെ ചരിത്രത്തെ ഗുരുവിനെ പോലെ സ്വാധീനിച്ച ഒരാൾ കേരള ചരിത്രത്തിൽ ഇല്ല. അതിന്റെ തണലിന് കുറച്ച് അവരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും, അതിനൊന്നും കാര്യമില്ല. ഇത്രയും വലിയൊരു എന്താണ് ജനമുന്നേറ്റം ഗുരുവിനെ പറ്റിയിട്ടുള്ളൂ, വേറെ ആർക്കും പറ്റിയിട്ടില്ല. ബാക്കി വന്ന ഇവിടുത്തെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിച്ച ഗുരുവിന്റെ പ്രവർത്തനമാണ്. ബാക്കി എല്ലാത്തിനെയും, ബാക്കി ഓരോ ജാതികളുടെ സമുദായ പ്രവർത്തനങ്ങളെയും ഇവിടുത്തെ രാഷ്ട്രീയത്തെയും എല്ലാം സ്വാധീനിച്ചത് ഗുരുവാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണൻ എന്നോട് ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഗുരുവിൽ ഒതുങ്ങി അത്രയേ ഉള്ളൂ. ഗുരുവിന്റെ ഒരു അനന്തര തലമുറ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഗുരു ചെയ്തതിന്റെ നൂറിലെ ഒരു അംശം പോലും ആർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ താരതമ്യം ചെയ്തിട്ട് ഗുരുവിന്റെ സ്വാധീനത്തിൽ കേരളത്തിനകത്ത് നടന്ന കാര്യങ്ങളാണ് അത്. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിനകത്തും പിന്നെ അല്പസ്വല്പമൊക്കെ കേരളത്തിന് പുറത്തുമൊക്കെ നടന്നിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ. വലിയൊരു സ്വാധീനമൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിലും മലയാള സ്വാമി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നടന്നിട്ടുണ്ടോ എന്തോ സംശയം? മതം പ്രചരിപ്പിക്കാൻ തന്നെ അവരെത്രയോ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അതതിന്റെ ഒരു വശം അങ്ങനെയും നടന്നിട്ടുണ്ട്. അവരുടെ വിജയം അതല്ല, അതൊക്കെ അതിന്റെ എന്താണ് നിരർത്ഥകമായ വശങ്ങളാണ്. അവരുടെ കൃഷ്ണത്തിന് വിജയം എന്ന് വെച്ചാൽ ഈ സ്വർഗസ്ഥനായ പിതാവിന് വിശ്വസിക്കുന്ന ഇത്രയും പേരെ സൃഷ്ടിച്ചു, അതാണ് നബിയുടെ വിജയം. അതാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഇത്രയും കോടികളെ സൃഷ്ടിച്ചു, അതൊക്കെ ആണ് അവരുടെ ഒരു നേട്ടം. അതിന് പ്രത്യേകിച്ച് ഒരു രാജ്യം അതൊന്നും പറയാനില്ല. അതിനകത്ത് പല അഴിമതികളും വേണ്ടാതിരുന്നും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ദോഷങ്ങൾ തന്നെ ശരിയാണ്. എന്ത് പറയുമ്പോഴും എന്തിനാ ഈ തന്ത്രം? തന്ത്രം തന്ത്രം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന കാര്യം അവതരിപ്പിച്ചതിന്റെ പോലെ തന്നെയാണ്. ഇതിന്റെ ആശയങ്ങള് എന്താണ്? ശിഷ്യന്മാര് ലോകത്ത് അത് പ്രചരിപ്പിക്കുക, അത് വേണ്ട രീതിയിൽ ഇന്ത്യയിൽ, ലോകത്തൊന്നും വേണ്ട, ഇന്ത്യയിൽ തന്നെ. ഇപ്പൊ ഗുരു ഇവിടെ ഇപ്പം എന്താണ് അവശ്യ സമുദായങ്ങളുടെ ഇടയിൽ ഗുരുവിന്റെ പ്രവർത്തനം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായി. അപ്പൊ അതേസമയം തന്നെ ഇതുപോലെ ഓരോ സ്റ്റേറ്റുകളിലും അവശ്യ സമുദായങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ പോയി അങ്ങനെ പ്രവർത്തിക്കാനൊന്നും ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് പറ്റില്ല. എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ട് ഗുരു പ്രവർത്തിച്ചതുപോലെ അവിടെയൊക്കെ പ്രവർത്തിക്കും, അതിനൊന്നും ആളുണ്ടായില്ല, കഴിഞ്ഞതൊന്നും. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം, പറഞ്ഞ പക്ഷെ ഇന്ത്യയിലെങ്കിലും. ഇപ്പോ ക്രിസ്ത്യാനികൾ ആഫ്രിക്കയിൽ പോയിട്ട് ഈ അവിടുത്തെ രാക്ഷസ മനുഷ്യരെ ഭക്ഷിക്കുന്നവരെയൊക്കെ ക്രിസ്തുമത വിശ്വാസികളാക്കിയതുപോലെ നമുക്ക് ഇവിടെ ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് പോയി ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അപ്പോഴും അതിന്റെ അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ, ആസാം, ത്രിപുര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ അവിടെ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഈ ആദിവാസികളെയും ഇതുപോലെ താഴ്ന്ന ജാതിക്കാരെയൊക്കെ ക്രിസ്തുമത വിശ്വാസികളാക്കി മാറ്റിയത് പിൽക്കാലത്താണ്. അപ്പോ അങ്ങനെയുള്ളത് അതുപോലെ ചെയ്യാൻ ആളുണ്ടായിരുന്നു, ഗുരുവിന്റെ ശിഷ്യന്മാരുണ്ടായി. അത് അതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അതൊരു വലിയൊരു പരിധി വരെ സമുദായം ഒരു തടസ്സം തന്നെയാണ്, എന്താന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ക്രിസ്തുമതമാക്കി അവരെ ഉയർത്തും, അവരെ പള്ളിക്കൂടങ്ങളും സ്കൂളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഗുരുവിന്റെ അനുയായികൾ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്താക്കും? ഗുരുവിന്റെ അനുയായികൾ പോയോ ഇന്ന് ക്രിസ്തുമതം ഇല്ലല്ലോ, വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി, അവിടെയുള്ള അവശ്യ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് എന്ത് ഏത് രീതിയിൽ പ്രവർത്തിക്കും? അപ്പൊ അവിടെ നിലവിലിരിക്കുന്ന ഏത് ജാതിയാണോ ആ ജാതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾ, ആശുപത്രി, വിദ്യാഭ്യാസം, പ്രധാനമായിട്ടും അടച്ചാണ് വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളിൽ അവിടെ ശ്രദ്ധിക്കണം. ആ രീതിയിൽ അവരെ ഉയർത്താൻ ശ്രമിക്കും. പക്ഷെ അതിനുള്ള സാധ്യത ഇല്ല, അവിടെ പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ശരിയായ മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ട്, എല്ലായിടത്തും ആവശ്യമുണ്ടായിരുന്നു ഇന്ത്യയിൽ മുഴുവൻ. അപ്പൊ അവിടെയൊക്കെ പോയി അങ്ങനെ പ്രവർത്തിക്കാൻ ആളില്ലാതെ. അതൊക്കെ ഉണ്ട്, അതുകൊണ്ടെന്താ മാർക്കറ്റ് ഉണ്ടെങ്കിലേ നടക്കും. അത് ഈ മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പൊ വന്നതാണ്, പുതിയ ഇതാണ്. ഗുരുവിനെ അങ്ങനെയല്ല, ഗുരുവിന്റെ പേരിൽ അങ്ങനെ പ്രവർത്തിക്കുകയാണല്ലേ. ഗുരുവിന്റെ മാർക്കറ്റൊന്നും ചെയ്യില്ല, ഗുരുവിന്റെ പേരിലിറങ്ങിയേ. ഇപ്പൊ ഗുരു പറഞ്ഞു ഒരു ജാതി വരുമെന്നും ഒരു ദൈവം എന്നൊക്കെ പറയുന്നു. ഈ ആശയങ്ങളിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ആരും പോയില്ല, അതാ പ്രശ്നം. അങ്ങനെ ആരും അതിന് തയ്യാറായില്ല. ഉള്ളവരെല്ലാം ഈ കേരളത്തിനകത്ത് നിന്നൊക്കെ പ്രവർത്തിച്ചു, കുറേയൊക്കെ പ്രവർത്തിച്ചു, അത്രയൊക്കെ പ്രവർത്തിച്ചു തന്നെ അവരുടെ കപ്പാസിറ്റി ചോർന്നു പോയി, പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു. പിന്നെ വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വത്ത് തർക്കം പോലെയുള്ള കാര്യങ്ങളുണ്ട്. സ്വത്ത് തർക്കം അതിന്റെ പേരിലാണ് അവരെയൊക്കെ അതുവരെ. ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കുന്നിടത്ത് ഇവിടെ വന്നത്, ഇവിടെ അവർ നേരിടേണ്ടി വന്നതൊക്കെ സ്വത്ത് തർക്കം പോലെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ആ ഇവിടെ അതാണ്, ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആകെ ഒരു കുഴച്ചു മറിച്ചിട്ടുകൾ വന്നു. ഗുരുവിന്റെ ആശയപ്രകടനത്തിന് വേണ്ടി ഗാന്ധിജിയെ തിരുനെല്ലി പോയി കണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൻ്റെതാക്കി ക്ഷേത്രാംഗത്തിനെ അല്ലെ കാണത്തിനെ ഉജ്ജീവിപ്പിക്കാൻ നോക്കിയത്. അപ്പൊ ആ പ്രധാനമായ തന്ത്രം ഉണ്ടായിരുന്നില്ല, എനിക്കത് കഷ്ടപ്പെട്ടില്ല. പക്ഷെ സ്ഥികീമാധവൻ ജീവിച്ചിരുന്ന കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലം മുഴുവൻ കുമാരനാശാന് വെട്ടിക്കൊണ്ടേയിരുന്ന ആളാണ് അത്. അതാണ് ഈ ആന്തരികമായ ഛിദ്രം. കുമാരനാശാന് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. മറ്റൊരു വശത്ത് പ്രവർത്തനമൊക്കെ ശരിയല്ല. പക്ഷെ കുമാരനാശാന് എന്താണ് എത്രയോ വർഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുമാരനാശാന് ഇതിൽ നിന്ന് പുറത്താക്കി ആശാനെതിരായിട്ട് ഒരുപാട് അഴിമതികളൊക്കെ ഉന്നയിക്കും, ആശാന് വളരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മറുവശത്ത് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആന്തരികമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, നിരന്തരം ആശാനം ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ചരിത്രം അറിയാൻ വയ്യാത്തോണ്ട് പറയുന്നു അത്. ആ ചരിത്രം അറിയാൻ വയ്യാത്തോണ്ട് പറയുന്നു. അങ്ങനെയുള്ള ആശാന് എതിരായിട്ടായിരുന്നു പുള്ളിയുടെ പ്രവർത്തനം മുഴുവൻ. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കി. ആശാൻ വീട് വെച്ചത് SNDP പണം അടിച്ചു മാറ്റിയെന്ന്, അവിടെ സ്മാരക മന്ദിരം വെച്ചത് പൈസ അടിച്ചു മാറ്റിയെന്ന്, ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ എതിർപക്ഷത്തെ നേതാവ് എന്ന് TK മാധവനാണ് നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊരു അന്ധഛിദ്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. TK മാധവൻ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു CV വേറൊരു ടൈപ്പാണ് ഇത്. ആശാനും TK മാധവൻ അതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എഴുതിയത്. ആശാൻ എഴുതി എന്തുകൊണ്ടാണെന്നുള്ള ചരിത്രം പരിശോധിക്കുന്നു. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന പുസ്തകം എന്തുകൊണ്ട് എഴുതേണ്ടി വരും? ഒരുപാട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാവ്യം തന്നെ എഴുതുന്നു സഹിക്കാൻ വയ്യാത്തോണ്ട് എഴുതി. അതൊക്കെ യഥാർത്ഥമാണെന്ന്. ഇതിന്റെ ഇടയിൽ ഗുരുവിനൊന്നും ഇടപെടാൻ പറ്റില്ല. കാരണം ഗുരുവിനെ സംബന്ധിച്ച് രണ്ടുപേരും ഒരുപോലെയാണ്. അത് ഇവിടുത്തെ സ്വാമിമാരുടെ കുഴപ്പം. ഗുരു ഇവിടുന്ന് ഓടിപ്പോയത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭജന വിരിക്കാൻ വന്ന ഒരു സ്ത്രീ ഗർഭിണിയായി. അതാരും നിറഞ്ഞപ്പോൾ ഗുരു ഇവിടുന്ന് ഓടിപ്പോയി. അതിന് കാരണക്കാരൻ ആരും നിറഞ്ഞു. അതാണ് ഇവിടുന്ന് നേരെ പോയത്. അതൊക്കെ രഹസ്യങ്ങളാണ്. അതാരാണ് എന്താണെന്നൊക്കെ നമ്മുടെ ശാസ്ത്രവൈദ്യർക്കറിയായിരുന്നു കൃത്യമായിട്ട്. വൈദ്യരൂടെ ഒരു അനാഥപ്രേതം പറഞ്ഞിട്ട് കറങ്ങിയാണ് കുട്ടിക്ക് അതുപോലെ. അങ്ങനെ ഒരുപാട് കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നു ഒരുപാട് ദിവ്യസ്ത്രീകളുടെ മുഖം മൂടിയേ കഴിഞ്ഞു വരും. അതുകൊണ്ട് അതൊന്നും പറയുന്നു. ഒരൊറ്റ സംഭവം ഭൈമി ഗർഭിണിയായി പ്രസവിച്ച് നമ്മുടെ ബ്രഹ്മവിദ്യാലയിരിക്കുന്ന സ്ഥലത്ത് കുട്ടിയെ കടത്തിയിരുന്നതിന് എന്താണ് ഈ പുളിവെറുമ്പ് കടിച്ചു പോന്നു കളഞ്ഞു. എവിടെ ഇവിടെ ചപ്പക്കല്ലറിയുന്നു നേരെ ഇവിടെ കൊണ്ടുപോകാൻ ഇവിടെ തന്നെ കുടിച്ചു. അതൊക്കെ ഗുരുവിനെ വല്ലാതെ ചുവേരിയിൽ വേണ്ടെന്നും പറഞ്ഞു പോയി. പിന്നെ കേശവ വേദാന്തി ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പോയി വിളിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത് രണ്ടു തവണ. അത് സച്ചിദാനന്ദ സ്വാമി കൃത്യമായിട്ട് അറിയാം, ഒന്നും പറയത്തില്ല. പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെന്നും പറയും. ഏ ബോധാൻ സമയത്തെ സംബന്ധിച്ച് ആരെ സുവിനിയുടെ ഈ ചരിത്രങ്ങള് ഇവിടെ നടന്ന യഥാർത്ഥത്തിലുള്ള ചരിത്രങ്ങൾ ഞാൻ കൂടുതലും അറിഞ്ഞത് ശാസ്ത്രീയ തെരയുന്നു എന്റെ മുറിയൊന്നിനും സംസാരിക്കുന്നു. പക്ഷെ അന്ന് ഈ മൊബൈലൊന്നുമില്ല, എനിക്ക് എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെച്ചാല് ശാസ്ത്രവേദന ശുദ്ധനാണ്, സത്യസന്ധനാണ്. പുള്ളിക്ക് അങ്ങനെ വേറെ ആരെങ്കിലും കുറിച്ച് അങ്ങനെ അതൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ പഴയ സ്വാമിമാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ഗുരുദേവൻ. അപ്പോഴാണ് ഞാനും അതിശയിച്ചു പോയത്, ഗുരുദേവൻ എന്തുകൊണ്ട് പോയി. ഇപ്പൊ ഗുരു സംഘർഷം നേരിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഘർഷമാണ്, മനസ്സിലായോ? സംഘർഷങ്ങൾ ഗുരു നേരിടേണ്ടി വന്നു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയാനില്ല. പിന്നെ ഇപ്പൊ ഗുരുവിനെ പോലെ ശിഷ്യന്മാർക്ക് വളരാൻ പറ്റില്ലല്ലോ, ആർക്കും പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി ആർക്കും ഇല്ല. എന്നാലും ഗുരുവിന്റെ ആ ഒരു മഹത്വമൊന്നും ഒരാൾ ആർജിച്ചില്ല എന്ന് വിചാരിച്ച അയാളുടെ കുറ്റമൊന്നുമല്ല. ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് സമ്മാനിക്കാം. ഗുരുവിനെ പോലെ വേറെ ആൾക്ക് പറ്റും, അത് അപൂർവങ്ങളിൽ അപൂർവമായി വരുന്ന വ്യക്തിത്വന്റെ ദേഷ്യം വന്ന അടിക്കുകയും ചെയ്യും. അടിക്കുന്നതിനും പുള്ളിക്ക് പിന്നെ ഒന്നും ലോകത്തിലൊന്നും ഇല്ലല്ലോ, ആരും ഒന്നും പേടിക്കേണ്ട, പേടിയില്ലാണ്. അപ്പൊ പറഞ്ഞു പണ്ട് ഗുരുദേവൻ ഒരു പഴം എടുത്തു കൊടുത്തു, അന്ന് പേടി പോയതാണ്. അന്ന് രാത്രി ഞാൻ ചിലപ്പോ രാത്രി ഇങ്ങോട്ട് കയറി ഒരുപാട് കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കും, ഈ സമാധിയുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കും. വലിയൊരു മനുഷ്യനായിരുന്നു. പേടിയെന്ന് പറയുന്ന പുള്ളിക്ക് ഇല്ല, പറഞ്ഞു അന്ന് എനിക്ക് പേടി പോയത്. അന്ന് ആ പഴവും വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് ഏതോ അന്ന് ഈ വള്ളത്തിലാണല്ലോ വരുന്നത്, ആ വള്ളക്കടവ് വരെ നടന്നു രാത്രി. നേരം വെളുത്തപ്പോഴാണ് ഇവിടെ ചെന്നത്. അല്ല അന്ന് തിരുവനന്തപുരത്ത്. അതിനുശേഷം പിന്നെ ജീവിതത്തെ പേടിയുണ്ടായിട്ടില്ല, ഭയമേ ഇല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കും. വലിയൊരു മനുഷ്യനായിരുന്നു. ഈ ആത്മോപദേശവും ഗുരുദേവികളൊക്കെ ഇത്രയും മനഃപ്പാഠം ചെയ്ത ആള് അല്ല, ഈ വരുന്നവരെ ശരതാവണത്തിന്റെ മുമ്പ് എന്നിട്ട് വരുന്നവരൊക്കെ പിടിച്ചെടുത്തിട്ട് 60 നാം അത് തന്നെ മറ്റും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൾക്കാർക്കൊന്നും പിടികിട്ടത്തില്ല. ഈ ആത്മോപദേശം പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ബ്രഹ്മസൂത്രം, പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ മനഃപ്പാഠമാണ്. ബ്രഹ്മസൂത്രമൊക്കെ മനഃപ്പാഠമായി പറയും. അത് അങ്ങനെ ഒരു ലോകത്ത് ജീവിച്ച ആള് എന്നെ പറയാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ഇത് വരുമ്പം കുറച്ചുകൂടത്തെ പഴയ പൊളിറ്റിക്സും പറയും. അതങ്ങനെ സന്ദർഭം വന്നാലേ പറയൂ, അല്ലാതെ എല്ലായിടത്തും പറയത്തില്ല. എന്റെ അടുത്തൊക്കെ വന്നിരുന്ന് പറയുന്നതല്ലാതെ